വാസനാമയമേവാദോ ആസീത് ഇതം അധപ്രഭു അസർജത് മായയാസ്യ മായാവീവാഖിലം ജഗത് ആദോ ഇതം വാസനാമയമേവ ആസീത്. സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് വാസനാരൂപത്തിലിരുന്നു. ഇതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മുമ്പ് എന്ന് വെച്ചാൽ പ്രളയകാലത്ത്. ഇപ്പൊ ഈ സൃഷ്ടിക്കുന്ന മുമ്പ് പ്രളയകാലത്തിൽ വാസനാരൂപത്തിൽ പ്രപഞ്ചം ഇരുന്നു എന്ന് അദ്വൈതികൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാസനാരൂപത്തിലിരുന്നു എന്ന് പറയുന്നു പ്രപഞ്ചം മുഴുവൻ. അതായത് ഈ സൃഷ്ടിക്കൊരു കാരണം വേണം. സൃഷ്ടിക്ക് എന്താ കാരണം? അപ്പൊ എല്ലാം വാസനാരൂപത്തിലിരുന്നു. അടുത്തതിനും ഇതിനെ ബന്ധപ്പെടുത്തിയ പറയുന്നു. എങ്ങനെയാ ആശയം കിട്ടുന്നത്? ഇതെല്ലാം വാസനാരൂപത്തിലിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു വിത്തെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ വൃക്ഷത്തിന്റെ അകത്ത് ബീജരൂപത്തിയിരിക്കും. ഇത് കണ്ടിട്ടാണ് ഈ ആശയം വന്നത്. അടുത്ത പദ്യത്തിൽ അതാ പറയുന്നത്. അപ്പൊ ഈ പഴയകാലത്തെ ചിന്ത പറയുന്നതിന്റെ ഒരു ശൈലി ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഓരോന്നും നോക്കി അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് അതിനെ ഉദാഹരണമായിട്ടെടുത്തിട്ട് ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഉദാഹരണമായിട്ടെടുത്തിട്ട് അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും സമാധാനം കണ്ടത്. വൃക്ഷം എങ്ങനെ ഉണ്ടായി? അതൊരു വിത്തിൽ നിന്ന്. വിത്തിൽ നിന്ന് എങ്ങനെ വൃക്ഷം ഉണ്ടായി? ആ വിത്തിൽ എന്തോ ഒന്നുണ്ടായിരുന്നു വൃക്ഷത്തിന് കാരണം, ആ ബീജവും. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഇതിന്റെ ഒരു ബീജം ഉണ്ടായിരുന്നു. അതിനെന്ത് പറയും? വാസന. ഈ യുക്തിയാണ്. അല്ല, ഇതിനപ്പുറം ഇതിനകത്ത് വേറെ വെളിപാടുകളോ ദിവ്യമായ ജ്ഞാനോ അങ്ങനെയൊന്നുമില്ല. ഈ ചെറിയ ചെറിയ ഉദാഹരണങ്ങളെടുത്ത് അതിൽ യുക്തി പ്രയോഗിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അനുമാനിക്കും. കാരണം പ്രപഞ്ചത്തിന്റെ മുമ്പ്, പ്രപഞ്ചത്തിന്റെ കാരണം, ഇതൊന്നും മനുഷ്യന് മനസ്സിലാക്കാൻ വരെ ഒരു വഴിയില്ല. കാരണം മനുഷ്യൻ പ്രപഞ്ചത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ മുമ്പുള്ള കാര്യമൊക്കെ അവ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ ഈ സൃഷ്ടിപ്പെട്ട ഓരോ കാര്യങ്ങളും എടുത്തിട്ട് അവിടെ യുക്തി പ്രയോഗിച്ച് മനസ്സിലാക്കും. അങ്ങനെയാണ് പഴയ കാലത്ത് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അടുത്ത പദ്യത്തിൽ അതാ പറയുന്നത്. ഈ വാസന രൂപത്തിലിരിക്കുന്ന എന്താണ്? വാസന രൂപത്തിലിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചം മാത്രമല്ല, പിന്നെ പിന്നെന്താ വാസന രൂപത്തിലിരുന്നു? ഈ കാണുന്ന നമ്മൾ എന്ന് വെച്ചാൽ ജീവന്മാർ, മനുഷ്യൻ, പശു, പക്ഷി എല്ലാം ഈ പ്രപഞ്ചത്തില് സർവവും. വാസനാരൂപത്തിൽ എന്ന് വെച്ചാൽ ഒരു സംസ്കാര രൂപത്തിൽ ഇരിക്കും. ഏതുപോലെ ഒരു വലിയ ആൾ വൃക്ഷം ഒരു ചെറിയ വിത്തിന്റെ അകത്ത് ബീജരൂപത്തിൽ ഇരിക്കും. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുമ്പം കാണുന്ന പ്രപഞ്ചം മാത്രമല്ല, എല്ലാ ജീവന്മാരും ഈ കാണുന്ന പ്രപഞ്ചം. പ്രപഞ്ചത്തിന് പൊതുവെ നാമരൂപം എന്ന് പറയും. ഒരു ഇനി പറയും നാമരൂപം ഇതും സർവം. നാമരൂപം എന്ന് പറയും മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്ത്. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ അവിടെ എന്ത് ചെയ്തു? സംസ്കാര രൂപത്തിൽ. അത് ഈ ഭൗതികമായ പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് പഴയ കണക്കനുസരിച്ച് ഇത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. ഇതല്ല, പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ ഇത് വാസനാരൂപത്തിൽ സംസ്കാര രൂപത്തിലാകുമെന്ന് വെച്ചാൽ ഇതെല്ലാം സൂര്യനും ചന്ദ്രനും എല്ലാം ലയിച്ച സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ രൂപത്തിലിരിക്കും. അതാണ് അതിന്റെ വാസനാരൂപം, സംസ്കാര രൂപം എന്ന് പറയും. സൂക്ഷ്മ പഞ്ചരൂപത്തിലിരിക്കും. ഭൗതികശാസ്ത്രം ഇതുപോലെ തന്നെ പറയുന്നു. പ്രപഞ്ചമെല്ലാം മുമ്പ് ഊർജ രൂപത്തിലിരുന്നു, പിന്നെ കണികാരൂപത്തിലായി, കണങ്ങളായിട്ടിരുന്നു, ഈ സ്ഥൂല പ്രപഞ്ചമായി. ഇന്നത്തെ ഭൗതികശാസ്ത്രം ഫിസിക്സും പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ എന്താണത്? പഞ്ചഭൂതങ്ങൾ, അഞ്ച് ഭൂതങ്ങളുടെ രൂപത്തിൽ. അതിന്റെ വിശദാംശങ്ങളിൽ പോകുമ്പോൾ അത് രണ്ടുപേര് രണ്ടു കാര്യമാണ് പറയുന്നത്, ഒരു കാര്യമല്ല. പൊതുവായ ആശയം പറഞ്ഞ ഒരുപോലെ സൃഷ്ടിക്ക് മുമ്പ് എല്ലാം സൂക്ഷ്മരൂപത്തിലിരുന്നു, എല്ലാ സൃഷ്ടിയുണ്ടായി, ഇക്കാര്യത്തിൽ ഈ സ്ഥൂല സൃഷ്ടിയുണ്ടായി, ഇവരെല്ലാവരും പറയുന്ന ഒന്ന് തന്നെ. പക്ഷെ അതിന്റെ വിശദാംശങ്ങളിൽ ഒന്നല്ല, വേറെ വേറെ. കാരണം ഇവിടെ പഞ്ചഭൂതങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ, എല്ലാത്തിനും ആധാരമായിട്ട്, വേറെ എന്തിനെ സ്വീകരിക്കുന്നില്ല. പിന്നെ ജീവന്മാർ, ജീവന്മാര് ഈ പ്രളയകാലത്ത് എങ്ങനെയായിരിക്കുന്നത്? വാസനാമയമായിട്ട് എങ്ങനെയാണ്? മുമ്പ് പഠിച്ചല്ലേ, പ്രളയിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം. ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളാണ്, അത് ലയിച്ച് സൂക്ഷ്മ തന്മാത്രകളായി പോയി. പിന്നെ ജീവൻ അതുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ജീവന് ശേഷിക്കുന്ന സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ ഈ പ്രളയകാലത്ത് അതും വിലയിച്ചിരിക്കും. പക്ഷെ അത് വിലയിച്ച് ജീവന്റെ ഭാഗമായിട്ടിരിക്കും. അത് കേവലം പഞ്ചഭൂത രൂപത്തിലല്ല, അത് ജീവന്റെ ഭാഗമായിട്ടിരിക്കും. അതുകൊണ്ടാണ് ജീവന്റെ ഭാഗമായിരിക്കുന്നത് സൂക്ഷ്മ ശരീരം എന്ന് വിചാരിച്ചാൽ. പ്രാണൻ പ്രവർത്തിക്കുകയോ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യത്തില്ല, വിലയിച്ചിരിക്കും. അത് ജീവന്റെ ഭാഗമായിട്ടിരിക്കുന്ന എന്തിനു? കാരണം അതിലാണ് പുണ്യഭാവങ്ങൾ. പുണ്യഭാവങ്ങൾ അവിടെ ഉണ്ടാവും. ജീവൻ ഈ പുണ്യഭാവ സംസ്കാരത്തോടുകൂടി വിലയിച്ചിരിക്കും. പ്രപഞ്ചവും പഞ്ചഭൂതാത്മകമായി വിലയിച്ചിരിക്കും. ഇത്രയൊക്കെയാണ് പറയുന്നത് നമ്മുടെ പഴയ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. പിന്നെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അപ്പോ പിന്നെ ഈശ്വരന്റെ റോൾ എന്താണ്? സ്ഥൂല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക. ഈ സ്ഥൂല പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് പല കാര്യങ്ങൾ ഇവിടെ ഈശ്വര സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വീടുണ്ടാക്കി മനുഷ്യൻ സൃഷ്ടിച്ചു, അത് ഈശ്വരന്റെ പങ്കില്ലെന്ന് വെച്ചാ ഉണ്ട്. എല്ലാത്തിനും പിന്നെ ഈശ്വര ഇച്ഛയും മറ്റുമുണ്ട് എന്നാണ് ഇതൊക്കെ മനുഷ്യനാഗ്രഹിക്കുന്നത്. അപ്പോ ജീവന്റെ ജീവന് ഈ പ്രപഞ്ചം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എന്തിനു പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചത്? എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? വാസന. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഐശ്വര്യങ്ങൾക്ക് വേണ്ടി. ആർക്ക്? ആ കറക്റ്റ്. ജീവന്റെ സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് വേണ്ടി. ഭോഗ ഐശ്വര്യങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, ജീവന്റെ സുഖ ദുഃഖ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചത്. എങ്ങനെ? അവന്റെ പുണ്യഭാവങ്ങൾക്ക് അനുസരിച്ച്. അപ്പൊ ജഗത്തിനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ അദ്വൈതികൾക്ക് ഉത്തരവുണ്ടെന്നാണ്. ഈ ജീവന്മാർ, ജീവൻ എന്ന് വെച്ചാൽ അനന്തമാണ്, അവരുടെ പുണ്യഭാവമുണ്ട്. ആ പുണ്യഭാവങ്ങൾ അവർക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആ അനുഭവിക്കുന്ന ജീവന്മാരെയും സൃഷ്ടിച്ചു ഈ രൂപത്തിലാക്കി. പല രൂപത്തിൽ അങ്ങനെ മനുഷ്യരായി, മൃഗങ്ങളായി, ദേവന്മാരായി, പക്ഷികളായി, ഇതൊക്കെ ജീവന്മാരാണ്. നാനാതരത്തിലുള്ള ജീവന്മാരെയും സൃഷ്ടിച്ചു, നാനാതരത്തിലുള്ള പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവന്മാരുടെ അവരവരുടെ പുണ്യഭാവങ്ങളുടെ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് പറയും ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് സാപേക്ഷമാണ്, അപേക്ഷികമാണെന്ന് വെച്ചാൽ ജീവന്മാരുടെ പുണ്യഭാവങ്ങൾ എങ്ങനെയോ അതനുസരിച്ചാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടിയും ഒന്നുകിൽ ജീവന്റെ സുഖം അനുഭവത്തിന്, അല്ലെങ്കിൽ അവന്റെ ദുഃഖ അനുഭവത്തിന്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരു വസ്തു, എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ, ഇതിന്റെ സൃഷ്ടിയിൽ ഈശ്വരന്റെ പങ്കുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ചാണ്, പക്ഷെ ഈശ്വരന്റെ പങ്കുണ്ട്, ഈശ്വരന്റെ ഇച്ഛയിന്റെ പിന്നിലും ഉണ്ട്. അപ്പോ ഇത് എന്റെ പുണ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചോ അത് എന്റെ പാപം കൊണ്ടാണോ ഇതിനെ സൃഷ്ടിച്ചത്? പ്രശ്നം എന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണോ മൊബൈൽ സൃഷ്ടിച്ച എന്റെ പാപത്തിന്റെ ഫലമായിട്ടാണോ? മിശ്രമാണ് കർമ്മം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ മിശ്രമായിട്ടുള്ളത്. അതാണ് അതിന്റെ ഉത്തരം. അതായത് മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന പുണ്യഭാവങ്ങൾ രണ്ടും ചേർത്താണ്. ഒരേ വസ്തു തന്നെ എനിക്ക് എന്റെ സുഖത്തിന് ഉപകരിക്കാം, എന്റെ ദുഃഖത്തിന് ഉപകരിക്കാം. ഇതേ മൊബൈൽ തന്നെ ഇത് ചിലപ്പോൾ എനിക്ക് സുഖത്തിന് ഉപകരിക്കും, ചിലപ്പോൾ ഇതെനിക്ക് ദുഃഖത്തിന് ഉപകരിക്കും. അതുകൊണ്ട് എന്റെ കയ്യിൽ പുണ്യവും പാപവും കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്. ഒരു വസ്തുവിൽ നിന്ന് എനിക്ക് സുഖം ഉണ്ടാവാം, ദുഃഖം ഉണ്ടാവാം, രണ്ടും മാറി മാറി എന്തുകൊണ്ടുണ്ടാകുന്നു? കാരണം പുണ്യഭാവങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ വാസനാരൂപത്തിലിരിക്കണം. അതാണ് എന്റെ വാസന. വാസന എന്ന് പറയുന്നത് അതിനെയാണ് പുണ്യഭാവങ്ങൾ. അപ്പൊ ഏതൊരു വിഷയത്തിൽ നിന്നും ഒരാൾക്ക് സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാവാം. കാരണം അവന്റെ വാസനയിൽ പുണ്യമുണ്ട്, പാപമുണ്ട്. അപ്പോ പ്രപഞ്ചത്തെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോ ഈ മൊബൈല് എനിക്ക് സുഖത്തെ ഉണ്ടാക്കിയെങ്കിൽ അതിന് പ്രധാനമായ കാരണം എന്റെ പുണ്യമാണ്, എന്റെ വാസനയാണ്. അല്ല, മൊബൈൽ എനിക്ക് ദുഃഖത്തേനുണ്ടാക്കിയെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്റെ പാപമാണ്. കാരണം എന്നിൽ രണ്ടുമുണ്ട്. ഇത് രണ്ടും എന്റെ ഉള്ളിൽ എന്റെ വാസന ആയിട്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ജീവനും മനുഷ്യ ജീവന്മാര് വെറുതെ സൃഷ്ടിക്കുമ്പോൾ പുണ്യവും പാപവും ഉള്ള ജീവന്മാരെയൊക്കെ മനുഷ്യരായി സൃഷ്ടിക്കും. പാപം കൂടി നിന്നു കഴിഞ്ഞാൽ മൃഗമായി സൃഷ്ടിക്കും. പുണ്യം കൂടി നിന്നാൽ ദേവന്മാരായി സൃഷ്ടിക്കും. ഈ പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈശ്വരൻ സൃഷ്ടി നടത്തുന്നോണ്ടാണ്, നാനാതരത്തിലുള്ള സൃഷ്ടി നടത്തുന്നോണ്ടാണ് ഈശ്വരൻ സാപേക്ഷമായി സൃഷ്ടിക്കുന്നു പറയുന്നത്, ആപേക്ഷികമായി. ഇതിനെല്ലാം പിന്നിൽ ഇരിക്കുന്നത് വാസനയാണ്. അത് വാസന ചെറിയൊരു കാര്യമാണ്. ഈ സൃഷ്ടികളോ, സൃഷ്ടി എന്ന് പറയുന്നത് സത്വം രജസ് തമസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മായാശക്തിയിൽ നിന്ന് സൃഷ്ടിക്കുന്നു പറയുമ്പോൾ മായാശക്തിയിൽ ഈ ഗുണങ്ങളുണ്ട്, സത്വം രജസ് തമസ്. അപ്പോ എനിക്ക് ഈ മൊബൈൽ നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ ഈ മൊബൈലിന്റെ സത്വം പ്രകടമായിരിക്കുന്നുകൊണ്ടാണ് ഒരു കാരണം. മൊബൈലിനോട് എനിക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ അതിന്റെ രജസ് പ്രകടമായിരിക്കുന്നു. മൊബൈലിൽ എനിക്ക് മൂഢതയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് അതിലെ തമസ് പ്രകടമായിരിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ അതും അങ്ങനെ എല്ലാം വാസനാരൂപത്തിൽ എല്ലാ പദാർത്ഥങ്ങളിലും സത്വവും രജസും തമസും ഇരിക്കുന്നു. അത് ഒരു ജീവന് അനുകൂലവും പ്രതികൂലവും ഒക്കെ ആകുന്നത് അതിലിരിക്കുന്ന ഗുണങ്ങൾ പ്രകടമാകുന്നതിനനുസരിച്ചിട്ടാണ്. സത്വം പ്രകടമായ എനിക്ക് അനുകൂലമായിരിക്കും. രജസും തമസും ഒക്കെ പ്രകടമാകുമ്പോൾ അത് ചിലപ്പം രജസ് പ്രകടമായ മിശ്രമായി വരാം, അനുകൂലവും പ്രതികൂലവുമാകാം. തമസ് പ്രകടമായി കഴിഞ്ഞാൽ അത് എന്റെ മൂഢതയ്ക്ക് കാരണമായി. അപ്പൊ എന്റെ മുമ്പേയിരിക്കുന്ന ഈ മൊബൈലിൽ ഈ സത്വവും രജസും തമസും ഒക്കെ മാറി മാറി എന്തുകൊണ്ട് പ്രകടമാകുന്നു? അതിനെന്റെ പുണ്യഭാവങ്ങൾ കാരണം. ഇതിന് പുണ്യം വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇതിന് പ്രകടമായിരിക്കുന്നത് സത്വമാണപ്പോ എനിക്കിത് വളരെ സന്തോഷമായി തോന്നി. ഈ സത്വ രജസ് തമസം എന്ന് പറയുന്നത് എല്ലാത്തിനും വാസനാരൂപത്തിൽ ഇരിക്കുകയാണ്. പ്രളയകാലത്ത് വാസനാരൂപത്തിലിരുന്നു, സൃഷ്ടിയിൽ അതെല്ലാം പ്രകടമാകും. പ്രളയത്തിൽ അത് പ്രകടമാകത്തില്ല. സത്വം പ്രളയത്തിലുണ്ട്, പക്ഷെ പ്രകടമാകും. സത്വന്റെ ഇഷ്ടം സാധാരണ അതിന് വാസനാരൂപത്തിയിരിക്കുന്നു. സൃഷ്ടിയിൽ അത് പ്രകടമാകും. ഇത് സംഖ്യന്മാരുടെ സിദ്ധാന്തത്തിനനുസരിച്ച് അദ്വൈതികൾ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോ എല്ലാം വാസനാരൂപത്തിലിരുന്നു. സൃഷ്ടി വരുമ്പോൾ ഓരോ ജീവനെ ഈശ്വര സൃഷ്ടിക്കുമ്പോൾ അവന്റെ പുണ്യഭാവങ്ങൾ നോക്കി അവനെ സൃഷ്ടിക്കുന്നു. അവന്റെ പുണ്യഭാവങ്ങൾക്കനുസരിച്ച് ഈ സൃഷ്ടിയിൽ നിന്ന് അവന് സുഖവും ദുഃഖവും മോഹവും ഉണ്ടാകും. മോഹം എന്ന് വെച്ചാൽ മൂഢ. ഇത് മൂന്നും ഉണ്ടാവും. ഇതിനെല്ലാം കാരണം എന്തായി? ആ വാസന. അപ്പോൾ വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് സൃഷ്ടി. അതിനു വേണ്ടിയിട്ടാണ് വാസനാരൂപത്തിലിരിക്കുന്നത്. ഈ ഒരു സിദ്ധാന്തം എങ്ങനെയാണ് അദ്വൈതികൾ അവതരിപ്പിക്കുന്നത്? അതിന് കാരണം ചില മനുഷ്യർ ജനിക്കുമ്പം തന്നെ വളരെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജനിക്കും. ചിലര് ജനിക്കുമ്പം തന്നെ കഷ്ടപ്പെട്ട് ജനിക്കും, രോഗവും ദാരിദ്ര്യവും ഒക്കെ കൊണ്ട് കഷ്ടപ്പെടും. അപ്പൊ ഈ ജനനത്തിൽ തന്നെ വ്യത്യാസം എന്തുകൊണ്ട് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയ എന്താണോ തന്നെ അവരുടെ പുണ്യഭാവങ്ങൾക്കനുസരിച്ച് പുണ്യഭാവം എവിടുന്ന് വന്നു? വാസനാരൂപത്തിൽ ജീവനുണ്ടായിരുന്നു അല്ലെ, പ്രളയത്തിലുണ്ടായിരുന്നു, പ്രളയത്തിലുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ്. പിന്നെ ഈ പുണ്യഭാവങ്ങൾ, ഒരാളുടെ എത്ര പുണ്യമുണ്ട്, കാരണം പുണ്യം ഭാവമൊക്കെ അനുഭവിച്ചാൽ തീരുന്നതാണ്. ജീവൻ മനുഷ്യനിലാണെങ്കിൽ പുണ്യം ഭാവമുണ്ട്, ഇത് എത്രയുണ്ട്, എത്ര അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എത്ര അനുഭവിക്കാനുണ്ട്, ഇതിന്റെ കണക്ക് ആരുടെ കയ്യിലായിരിക്കുന്നത്? അത് ഈശ്വരന് മാത്രമേ, സർവജ്ഞനായ ഈശ്വരന് മാത്രമേ അത് അറിയാൻ പറ്റൂ. ഇതിന്റെ കണക്കെന്ന് വെച്ചാൽ ഇതിന്റെ നിയമം ഈശ്വരന്റെ കയ്യിലാണ്. അവന് ഇത്രയും പുണ്യം ഇനി അനുഭവിക്കണം, അവന് ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഇത്രയും ഭാവം അനുഭവിക്കാം. രോഗം കൊണ്ടൊരാൾ കഷ്ടപ്പെടുന്നു, എന്താ ഇവിടെ പറയുന്നത്? വൈറസും ബാക്ടീരിയ ഒന്നുമല്ല, പിന്നെ പാപം. രോഗമില്ലാതെ അരോഗദൃഢഗാത്രനായിരിക്കുന്നു, എന്തുകൊണ്ട്? പുണ്യം. അതുകൊണ്ട് പിന്നെ ഇത് മാറി മാറി വരുന്നു. ഒരാൾ സുഖത്തിൽ ജനിക്കുന്നു, പിന്നെ ദുഃഖത്തിൽ പോകുന്നു, വീണ്ടും സുഖത്തിൽ വരുന്നു. സുഖദുഃഖങ്ങളെല്ലാം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അവസാനം വരെ. ചിലർക്ക് സുഖം സ്ഥായിയായി നിൽക്കുന്നു, ചിലർക്ക് ദുഃഖം സ്ഥായിയായി നിൽക്കുന്നു, ചിലർക്ക് മാറി മാറി വരുന്നു. സുഖവും ദുഃഖവും മാത്രമല്ല, ലാഭം നഷ്ടം ജയം പരാജയം മാനം അപമാനം തുടങ്ങിയ എല്ലാ ദ്വന്ദ്വങ്ങളെന്ന് പറയും, പരസ്പര വിരുദ്ധങ്ങളായി വരുന്ന എല്ലാ അനുഭവങ്ങളും അതിന്റെ ആ നല്ല വശം, സാർത്ഥകമായ വശം എന്ന് പറയും, അതെല്ലാം പുണ്യത്തിന്റെ ഫലമാണ്. അതിൽ വരുന്ന നിരർത്ഥകമായ അർത്ഥശൂന്യമായ ഭാഗങ്ങളും, എന്നുവെച്ചാ ജയം സാർത്ഥകമാണെങ്കിൽ പരാജയം നിരർത്ഥകമാണ്, അല്ല അർത്ഥമില്ല, കഴമ്പില്ല. അപ്പോ അവിടെ പുണ്യവും പാപവുമാണ് കളിക്കുന്നത്. അപ്പൊ ഈ സിദ്ധാന്തങ്ങളിൽ അവർ എങ്ങനെ എത്തിച്ചേർന്നു? ജീവനെ ചെയ്യുന്നു എങ്ങനെയാണ്? പുണ്യഭാവങ്ങളുടെ അളവ് പോലെ സങ്കല്പിച്ച് പറയുന്നു. മനുഷ്യന്റെ അറിവില്ലായ്മ തന്നെ. എന്താണ് അറിവില്ലായ്മ? ഈശ്വരനെ ആരോപിച്ചു. അതായത് ഇപ്പൊ എനിക്ക് എന്തുകൊണ്ട് സുഖം വരുന്നു, എന്തുകൊണ്ട് ദുഃഖം വരുന്നു, ഞാൻ സുഖത്തിന് വേണ്ടി ശ്രമിച്ചാൽ എനിക്ക് ദുഃഖമാണ് വരുന്നത്, ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ദുഃഖം വരുന്നു, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതിനൊക്കെ ഒരു സമാധാനം, എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒരു സമാധാനം ജീവിതകാലത്ത് ഒരിക്കലും കിട്ടുന്നേയില്ല. എന്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് നിശ്ചയിക്കാനും വയ്യ. ഞാൻ നല്ല പ്രവൃത്തി ചെയ്താലും എന്ത് വരും? ദുഃഖം വരും. ഇനി വളരെ മോശം പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് ചെയ്യുന്നു? സുഖിക്കുന്നു. അപ്പൊ ഇതിനൊരു സമാധാനം കണ്ടെത്താൻ, എന്നുവെച്ചാൽ മനുഷ്യൻ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്താണ്? ഇതിനൊക്കെ കാര്യകാരണ ബദ്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഞാനിപ്പോ സുഖം അനുഭവിക്കുന്നു, ഇതിന് കാരണം എന്നതാണ്? ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, ഇതിന് കാരണം എന്നതാണ്? അപ്പൊ കാര്യകാരണ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് ഇതിന് കൃത്യമായൊരു ഉത്തരവ് ഒരിക്കലും കിട്ടുന്നില്ല, ആരുടെ ജീവിതത്തിലും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അതാണ് മനുഷ്യന്റെ അറിവില്ലായ്മ എന്ന് പറയും. അങ്ങനെ മനുഷ്യന് അറിവില്ലാതെ വരുമ്പോ അവരെന്ത് ചെയ്യും? സിദ്ധാന്തങ്ങളുണ്ടാവും. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരൊറ്റ മറുമരുന്നായിട്ടാണ് അവരെന്ത് കൽപ്പിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സമാധാനം പറയും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കംപ്ലീറ്റ് തിയറി എന്ന് പറയും. അതിനാണ് അവരെന്ത് പറയുന്നത്? അവരിരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചാണ് കർമ്മസിദ്ധാന്തം. ഓരോ പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു മനുഷ്യർക്ക് സമാധാനം പറയാൻ പറ്റത്തില്ല. പക്ഷെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഒരു സമാനം പറയാം. പുണ്യഭാവം ഇപ്പൊ എല്ലാത്തിനും ഉത്തരമാണ്. ഏത് ചോദ്യമോ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എല്ലാ പ്രശ്നത്തിനും ഏത് പ്രശ്നം ചോദിച്ചാലും അതിന്റെ പരിഹാരം ഞാൻ പറഞ്ഞുതരാം. തലവേദനയുണ്ടോ? പാപം കൊണ്ടാണ്. മനസ്സില്ല, തലവേദന ഇല്ലാത്തവനുണ്ട്. മനസ്സിനെ പറയാൻ പറ്റും. എന്തുകൊണ്ട് തലവേദനയുണ്ട്? പാപമുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ തലവേദന മാറി? പുണ്യമുണ്ട്. അതിന് കാശുണ്ടോ? ഉണ്ടോ? മനസ്സുള്ളതുകൊണ്ടാണ് ആ കാശ്. ആരെങ്കിലും ദക്ഷിണ തന്നാലേ ഉള്ളു. അല്ലെങ്കിൽ കാശില്ല. കാശ് എന്തുകൊണ്ട് കയ്യിൽ നിന്ന് വന്നു? പുണ്യമുള്ള കൊണ്ട്. കാശ് കയ്യിൽ നിന്ന് പോയി എന്തുകൊണ്ട്? പാപം കൊണ്ട്. ഇനി കാശുണ്ട്, വൈഷമ്യമുണ്ട്. എന്തുകൊണ്ട്? പാപമുണ്ട്. പുണ്യം കൊണ്ട് കാശ് വന്നു, പാപം കൊണ്ട് എന്തു വന്നു? വൈഷമ്യം വന്നു. ഏതിന് സമാനം പറയാം? സമാനം പറയാത്ത പറ്റാത്ത ഒരു വിഷയവുമില്ല. രാവിലെ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ആരെങ്കിലും ചീത്ത വിളിച്ചോ, ആരെങ്കിലും ചീത്ത പറഞ്ഞു, പാപം കൊണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ മോശമായ പ്രവൃത്തി ചെയ്യുന്നു? അവന്റെ പാപം കൊണ്ട്. എന്തുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുന്നു? അവന്റെ പുണ്യം കൊണ്ട്. ഈ പാപം പുണ്യം എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തില് അവന്റെ ഏത് പ്രശ്നത്തിന് സമാനം? അങ്ങനെയാണ് പറയുന്ന ഒരു കംപ്ലീറ്റ് തിയറി. പൂർവമീമാംസ എന്ന് പൂർണമായി പറയാൻ പറ്റില്ല, അതിന്റെയൊക്കെ സ്വാധീനമുണ്ട്. ശരിക്കും ഇത് കൊണ്ടുവരുന്നത് കർമ്മസിദ്ധാന്തം വരുന്നത് ശരിക്കും സംഖ്യന്മാരാണ്, അദ്വൈതികളതിനെ എല്ലാരും കൂടെ അതിനെ പരിഷ്കരിച്ച് ഈ തരത്തിലാക്കി. ഏത് പ്രശ്നത്തിനും ഇനി വയനാട്ടിൽ ദുരന്തം ഉണ്ടായി എന്തുകൊണ്ട്? അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും പാപം. ഒരു പ്ലെയിൻ ആക്സിഡന്റ് ഉണ്ടായി എന്തുകൊണ്ട്? എല്ലാരും ചത്തു. അതിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാവരുടെയും പാപം. വലിയൊരു ആക്സിഡന്റ് വരാൻ പോയി, എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടെല്ലാരും. പ്ലെയിൻ തകർന്നില്ല, എന്തുകൊണ്ട്? അതിന്റെ അകത്തുണ്ട എല്ലാരെയും പുണ്യം. എന്ത് പ്രശ്നം ചോദിച്ചാലും ഉത്തരമുണ്ട്. ഇതൊക്കെ എവിടെ ഇരിക്കുന്നു? ഇതൊക്കെ വാസനാരൂപത്തിൽ. അപ്പൊ മനുഷ്യന്റെ ഓരോരോ പ്രശ്നങ്ങള്, ആ പ്രശ്നങ്ങളൊക്കെ പരിഹാരം, ആ പ്രശ്നങ്ങൾക്കുള്ള കാരണം ഇതൊന്നും നമുക്കറിയില്ലെങ്കിലും നമുക്ക് ഈ പുണ്യഭാവം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. ശരി, ഇങ്ങനെ ഒരു ഉത്തരം കണ്ടുപിടിച്ച എന്താ ഗുണം? മനുഷ്യനും മനസ്സമാധാനമുണ്ട്. ഓടി കടന്ന് ചിന്തിച്ച് തറ ഗുണമുണ്ട്. അതിന്റെ ഒന്നും കാര്യമില്ല. പറയുന്ന വിഷയത്തെ അല്ലെങ്കിൽ കുരങ്ങം മരുതി കയറുമ്പോ എവിടെയെങ്കിലും കയറി പോവാതെ ഈ പറയുന്ന വിഷയം, പുണ്യഭാവങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാകുന്നു? വിഷയം മാറിപ്പോ. പുണ്യം അത് പിന്നെ എന്താണ്? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ പാപകർമ്മം ചെയ്യും, അതേ പുണ്യകർമ്മം ചെയ്യും. പുണ്യകർമ്മങ്ങൾ ചെയ്യും. കാരണം ഇപ്പൊ ദുഃഖം അനുഭവിക്കുന്ന എന്തുകൊണ്ട്? പാപത്തിന്റെ ഫലമാണ്. എന്ത് ചെയ്യണം? പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ആ പുണ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരണശേഷം പുണ്യ ജന്മങ്ങൾ കിട്ടും. അതാണ് ചിലര് ജന്മനാ തന്നെ ഇവിടെ സുഖസമ്പന്നമായി അതൊക്കെ തന്നെ പഴയ ജാതി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. ജാതി വ്യവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം, പ്രധാന കാരണം ഈ പുണ്യഭാവ സിദ്ധാന്തം തന്നെ. അതിനെ ജാതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. അണിബാധത്വ സിദ്ധാന്തം ആണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ അടിത്തറയായിരുന്ന അതാണ്. അതിനാണ് ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം എന്താണ്? അണിഭാഗങ്ങളാണ്. ഗീതി തന്നെ പറയും, ശുചീന ശ്രീമതാം ഉപദ്രഷ്ടം. നല്ല പുണ്യം ഈ ജന്മത്തില് പുണ്യം സമ്പാദിച്ചവനെന്ത് ചെയ്യുന്നു? അടുത്ത ജന്മത്തിൽ നല്ല വീട്ടിൽ ജനിക്കുമെന്നാണ്. അപ്പൊ ശുചി ഉള്ള വീടെന്ന് പറയുമ്പോ പഴയ അവ്യവസ്ഥയനുസരിച്ച്, പണ്ടത്തെ ജാതി വ്യവസ്ഥയനുസരിച്ച് ശുചിത്വമുള്ള വീടെന്ന് പറയുന്നത് ഏതാണ്? മേൽജാതിക്കാരുടെ വീട്. അശുചി ഉള്ള ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? താഴ്ന്ന ജാതിക്കാരുടെ വീട്. അപ്പൊ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പോ നല്ല പുണ്യം ചെയ്തവനാണ് എവിടെ ജനിക്കുന്നത്? മേൽജാതി ജനിക്കുന്നത്. അപ്പോ അവന് കിട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എന്തുകൊണ്ട്? അവന്റെ പുണ്യം കൊണ്ടാണെന്ന് പറയുമ്പോ എന്താണ്? അതുകൊണ്ടെന്താ ഗുണം? ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ അവനെ കണ്ടിട്ട് അസൂയപ്പെടാൻ പാടില്ല. അവനുള്ളതൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവനത് കിട്ടിയത് അവന്റെ പുണ്യം കൊണ്ട്. നീ ഇതൊക്കെ അനുഭവിക്കുന്നത് നിന്റെ പാപം കൊണ്ട്. അപ്പൊ നീ നിന്റെ പാപത്തെ അനുഭവിക്കുക, അവൻ അവന്റെ പുണ്യത്തെ അനുഭവിച്ചിട്ട്. കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു, പട്ടിയറച്ചി ഇങ്ങോട്ട് പാഴ്സൽ ചെയ്തായിരുന്നു ട്രെയിനിൽ. എവിടുന്ന്? ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലോ? അതിനെന്താ ഞാൻ പറയുന്ന കേട്ട്? എന്താ പറയുന്നത്? അല്ല, അവരെ പുണ്യപാപങ്ങളോ അനുസരിച്ച് ഇത് പട്ടിയറച്ചി തിന്നേണ്ടി വരത്തില്ലേ? ആര് കഴിക്കാൻ വെച്ചിട്ടുള്ളത്? കഴിക്കാൻ വേണ്ടി അയച്ചതല്ലേ? ജീവന്മാർക്ക് പുണ്യഭാവം അനുസരിച്ച് ശുനിയുടെ വട്ടിയറച്ചിൽ നിന്നോ രണ്ടാമനാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ സാധാരണ കാര്യം ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിപ്പോ പട്ടിയറച്ചി ഓരോ ദേശത്തിന്റെ ഇതനുസരിച്ചിട്ടാണ്. അപ്പൊ വിയറ്റ്നാമിലൊക്കെ പല രാജ്യങ്ങളിലും പട്ടിക്ക് ആഹാരം കൊടുത്തിട്ട് അതിന്റെ വയറ്റിനകത്ത് അത് പൂർണമായി ദഹിക്കുന്ന മുമ്പേ അതിന്റെ അകത്തിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിനെ കൊന്ന്, ജീവൻ ഉള്ളതിന് പട്ടി കൊടുത്ത് ദഹിക്കുന്ന മുമ്പേ കൊന്ന് അതിന്റെ വയറ്റിൽ പകുതി ഭാഗമായിരിക്കുന്ന ആഹാരത്തെ എടുത്ത് വീണ്ടും മനുഷ്യൻ പാകം ചെയ്ത് കഴിക്കും. അതൊക്കെ ഓരോ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇറച്ചി എന്ന് പറയുന്നത് കഴിക്കുന്നതിനും എത്രയോ ഇതാണിത്. മനസ്സിലായോ? സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്ക് വേണ്ടി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങൾ എന്താണ് താഴ്ന്ന ഒരു ജാതിയിൽ ജനിച്ചത് കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് നിങ്ങളുടെ പാപമാണ് അതിന് ഉത്തരവാദി. എന്നുവെച്ചാ സാമൂഹ്യ വ്യവസ്ഥ അതിന് ഉത്തരവാദിയല്ല, പാപമാണ് ഉത്തരവാദി. സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും വ്യക്തികളെ അതിന് ഉത്തരവാദിയല്ല. സ്വന്തം പാപം കൊണ്ടെല്ലാം അനുഭവിക്കുന്നു. അപ്പോൾ അതനുഭവിച്ചേ തീരും. മാറ്റാൻ പാടില്ല, മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അനുഭവിച്ചതിനെ തീരുന്നു. അപ്പോ അത് പരാതിപ്പെടാൻ പാടില്ല, ആരുടെടുത്തും പരാതി പറയാൻ പാടില്ല, അത് മാറണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. എല്ലാം എന്തുകൊണ്ട്? പാപഫലമാണെങ്കിൽ അനുഭവിച്ചു തന്നെ തീരണം. ഇതാണ് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം. ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചത് പഴയകാലത്ത് ഈ പാപപുണ്യ എന്ന് പറയുന്ന ഈ സിദ്ധാന്തമില്ലെങ്കിൽ പിന്നെ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാൻ വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ല അതിനെ ന്യായീകരിക്കാൻ. പിന്നെ പറയുന്നതാണ് ഇന്നിതിനെ പരിഷ്കരിക്കണമെന്നുള്ള ആൾക്കാർ പറയുന്നത് എന്താണ്? എല്ലാ ജാതികളും പരസ്പരം സഹകരണത്തോടുകൂടി പോകണമെന്നൊക്കെ ഇന്ന് പറയുന്നില്ലേ? ഇന്ന് ചിലത് പറയല്ലോ, ഈ ജാതികളെല്ലാം പരസ്പര സഹകരണത്തോടുകൂടി പോകുന്നു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുണ്യം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ പുണ്യമാണെന്ന് വിചാരിച്ച് അവനോട് സഹകരിക്കണം. നിങ്ങൾ പാപത്തിന്റെ ഫലമായി ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപമാണെന്ന് വിചാരിച്ച് പരാതിയൊന്നും പെടാതെ മറ്റുള്ളവരോട് സഹകരിച്ച് ജീവിക്കണം. ഇതാണ് ജാതികൾ സഹകരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. പിന്നതാണ് അടിസ്ഥാനപരമായി ഈ പുണ്യഭാവ സിദ്ധാന്തം കൊണ്ടാണ് അതിനെ ന്യായീകരിക്കുന്നത്. ഉച്ചനീചത്വങ്ങളെ എല്ലാം ന്യായീകരിക്കുന്നതിനും പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നതും ഇതേ സിദ്ധാന്തത്തെ തന്നെയാണ്. അപ്പോ പുണ്യഭാവങ്ങളെ അംഗീകരിക്കേണ്ടി വരും, പുനർജന്മത്തെ അംഗീകരിക്കേണ്ടി വരും. പുണ്യഭാവങ്ങളെ അംഗീകരിക്കുന്നതും പുനർജന്മത്തെ അംഗീകരിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രം അനുസരിച്ച് വലിയ അപകടകരമാണ്. ഇതൊന്നും അംഗീകരിക്കാനേ പാടില്ല, ഇതൊക്കെ അബദ്ധമാണ്. മനുഷ്യന്റെ എന്താണ് ഉച്ചനീചത്വങ്ങളെയും അസമത്വങ്ങളെയും എല്ലാം ഇതൊഴിച്ച് ന്യായീകരിക്കാൻ പറ്റും, സാധൂകരിക്കാൻ പറ്റും. അതാണ് എന്റെ അപകടം. അത് ഈ പറയുന്നതായിട്ട് എന്താ ബന്ധം സ്വാമി? ഇതെന്താ ചിന്തിക്കുന്നത്? വേറെ ഒന്നും കിട്ടിയില്ല പുണ്യഭാഗത്തെ കുറിച്ച് പറയാൻ. നൈസർഗികമായ സ്വാമിക്ക് നോക്ക, നൈസർഗികമായി ചിന്തിക്കുന്നതല്ല. അല്ല, ഈ ശിവഗിരിയില് സ്വാമി ചിന്തിക്കുന്നത് എന്താണ്? ശിവഗിരിയിൽ ശരിയായിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അവിടെ പോയത് തെറ്റാണ്. സ്വാമി എന്താ ശരി ചെയ്യുന്നത്? സ്വാമി എന്ത് നല്ല കാര്യം സ്വാമി ചെയ്യുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ സ്വയം അത് നമ്മൾ വിമർശിക്കുന്നത് എന്താണ്? നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു പണിയും ഇല്ല. ഇവരൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ഇതിന് സമയം കിട്ടത്തില്ല. ഇവരെന്താ വിമർശിക്കാത്ത? അവർക്ക് കൂടെ ജോലികളുണ്ട്. ആ ഇത് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ നിരന്തരം ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾ സ്വയം നേർത്തേ ഉള്ളൂ. അതാദ്യം മനസ്സിലാകും, കാര്യമുള്ള കാര്യമില്ല. വെറുതെ അവര് ചെയ്യുന്ന കുറ്റം, അവരവിടെ പോകുന്ന കുറ്റം, ഇവിടെ പോകുന്ന കുറ്റം, എന്നാൽ സ്വയം എന്തെങ്കിലും ചെയ്യുക അതൊന്നുമില്ല. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് ആ ചിന്തയെ പ്രോത്സാഹിപ്പിക്കാൻ, അത് ശരിയല്ല എന്ന് പറഞ്ഞു തരികയല്ല, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ചിന്താഗതി ശരിയല്ല, അടിസ്ഥാനപരമായ ചിന്താഗതി ശരിയല്ല, ഇത്രയും എനിക്ക് പറയാൻ പറ്റും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല അതിനപ്പുറം ഞാനും അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. എന്താണ്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അവരവരുടെ ഇത്, അതിന് ചിലപ്പോ ശരി കാണും തെറ്റും കാണും. ശരി മാത്രമാണോ എല്ലാരും ചെയ്യുന്നത്? ശരിയും കാണും തെറ്റും കാണും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതിനും വരും ശരിയും തെറ്റും. അപ്പൊ ആരെന്ത് പ്രവർത്തിച്ചാലും അതിന് കുറെ ഗുണവും ദോഷവും ഒക്കെ വരും. അതിന് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ നമ്മൾ തിരുത്തുക, അതിന് കഴിയില്ലെങ്കിൽ ഉണ്ടാതിരിക്കുക, ഇത്രയൊക്കെ പറ്റും. അപ്പൊ പുണ്യഭാവങ്ങളെന്ന് പറയുന്നത് എന്റെ ദുഷിച്ച വശം, അതാണ് ഈ പറഞ്ഞത്. ജാതി വ്യവസ്ഥ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പുണ്യഭാവങ്ങളുടെ ദുഷിച്ച വശം. നൂറ്റാണ്ടുകളിലെ ഇന്നും അതിന് സമൂഹത്തിലുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പുണ്യഭാവ ചിന്ത തന്നെയാണ്. അതായത് കേരളത്തില് ഈ മലയാള നാട്ടില് ഗുരുദേവൻ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ മാറ്റം വന്നത്. കുറെ മാറി ചിന്തിക്കുന്നു. ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ചിന്തയ്ക്കൊന്നും ഇന്ന് ഇന്ത്യയിൽ ഒരിടത്തും കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ മാത്രമാണ് അതിൽ കുറെ വ്യത്യാസം വന്നത്. എന്നുവെച്ചാ അതൊന്ന് പരസ്യമായി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആർക്കും ധൈര്യം വരാത്ത ഇവിടെയാണ്. മറ്റടുത്ത് അങ്ങനെയല്ല, അതിനെ കുറിച്ച് പരസ്യമായി പറയുന്നതിന് എന്താണ് മേൽജാതിക്കാരെന്ന് പറയുന്നതിന് സ്വയം അഭിമാനപൂർവം ഞങ്ങള് മേൽജാതിക്കാരനാണെന്നൊക്കെ പരസ്യമായി പറഞ്ഞാൽ അത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് വടക്കേ ഇന്ത്യയിൽ ഒരിടത്ത് അങ്ങനെ ജപാദികളിൽ ഈശ്വരനാമം ഒക്കെ ഉപാസിച്ച് കഴിയുന്നവരെയൊക്കെ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അത് ഉപാസികൾ നിന്ന ജീവജാലങ്ങളെ തല്ലിക്കൊല്ലുന്നു, അങ്ങനെയൊക്കെ പ്രണത. അപ്പൊ അതിന് എന്ത് ഭാഗത്ത് പുതിയ എല്ലായിടത്തും ഉണ്ടെന്നേ. ഇന്ത്യയില് മാംസം കൈവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു, അവിടെ ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നു, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈശ്വരനാമം ജപിക്കുന്നവരല്ലേ? ഈശ്വരനാമം ജപിച്ചോണ്ടിരിക്കുന്നവരല്ലേ തല്ലുന്നേ? അതിപ്പോ എന്താണ് ഈശ്വരനാമം ജപിക്കുന്നു എന്ന് പറഞ്ഞൊരു അതിനൊരു സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ശബരിമല പെണ്ണുങ്ങൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ റോഡിൽ ഇറങ്ങിയെന്നും ഈശ്വരനാമം ജപിച്ചു, അതെന്താ മഹത്വം? ഈശ്വരനാമം മനുഷ്യൻ എന്തിനുപയോഗിക്കും? അവിടെയും അവിടെയും ഒരു പ്രക്ഷോഭം നടത്തിയാണ് ഹിന്ദുക്കൾ, മറ്റവര് തീവ്രവാദികള് ഇവരെ ആക്രമിക്കുന്നു, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളെ ആക്രമിക്കുന്ന അവിടുത്തെ തീവ്രവാദികള് ഇവര് അതിന് നാമം ജപിച്ച് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അതൊക്കെ നടക്കുന്നുണ്ട്, എന്നും നടക്കില്ല, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലാന്നാര് പറഞ്ഞു, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അതല്ല, ഈ പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ ജാതീയമായ ഉച്ചനീചത്വം എന്ന് പറയുന്നത് ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ അത് പരസ്യമായി പറയുന്നതിന് മടിയില്ലാത്തവരാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും. ഞങ്ങള് ഉയർന്ന ജാതിക്കാരാണ്, ഞങ്ങൾക്ക് പ്രത്യേകമായ അവകാശം കൊണ്ടെന്ന് പരസ്യമായി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവർ കാണാം. അങ്ങനെ പ്രസംഗിച്ചാലും ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് ആധ്യാത്മിക പ്രഭാഷണങ്ങളുണ്ട് ഹിന്ദി ചാനലുകളിൽ. ഹിന്ദി ചാനലുകളൊക്കെ ഈ ആധ്യാത്മിക പ്രഭാഷണം നടത്തുമ്പോഴത്തേക്ക് എന്താണ് മിക്കവാറും പ്രഭാഷണം നടത്തുന്ന എല്ലാവരും തന്നെ പറയും, അങ്ങനെ അല്ലാത്ത ആരുമില്ല, എല്ലാവരും പറയും ഞങ്ങൾ ഇന്ന ജാതിക്കാരാണ്, ഞങ്ങൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് എന്നും പറയും. അത് പറഞ്ഞാൽ അവിടെ പരസ്യമായി പറയുമ്പോൾ ആരും അത് ചോദ്യം ചെയ്യുന്നില്ല. അത് ഞങ്ങൾക്ക് ജന്മനാ സിദ്ധിച്ച അവകാശങ്ങളെന്ന് അവിടെ പറയും. കേരളത്തിൽ അത് പറയാൻ ഒരാൾ ധൈര്യപ്പെടുത്തില്ല, ഞാൻ ഇന്ന ജാതിപ്പെട്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അധികാരാവകാശങ്ങളുണ്ട്, എനിക്ക് മേന്മയുണ്ടെന്ന് പറയാൻ കേരളത്തിൽ ഒരാളും ധൈര്യപ്പെടുത്തില്ല. അതിവിടെ ഗുരു ജീവിച്ചിരുന്നതിന്റെ പേര് അതൊക്കെ അവര് അതിനാണല്ലോ നാമജപം നടത്തി അതിന് ആചാരമെന്ന് പറയും, മറ്റങ്ങനെയല്ല. രണ്ട് കാര്യവും മറ്റവർ പറയുന്ന എന്താണ് ഇവിടുത്തെ ഒരു ആചാരമാണ് ആചാരം നടക്കണം, ആചാരത്തിനെതിരായി വരാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സമരമൊക്കെ നടത്തിയത്. ശബരിമല ഈ സമരം നടത്തിയതിനു വേണ്ടി ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആചാരം സംരക്ഷിക്കുന്ന ആരുടെ ആചാരം സംരക്ഷിക്കുക? ആരുടെ താല്പര്യം? ആചാരം എന്ന് പറയുന്ന ആരുടെ താല്പര്യമാണ്? ഈ പറയുന്ന മേൽജാതിക്കാർ എന്ന് പറയുന്നവരുടെ താല്പര്യമാണ് ആചാരം. പക്ഷെ അതിനെ കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് റോഡിലിറങ്ങി എന്ത് ചെയ്യുന്നു? നാമം ജപിക്കുന്നു. റോഡിലിറങ്ങി നാമം ജപിക്കുന്നു. കാരണം അതിന്റെ താല്പര്യം എന്ന് പറയുന്ന ആരുടെ താല്പര്യമാണ് അവിടെ സംരക്ഷിക്കുന്നത്? ഈ പറയുന്ന മേൽജാതി താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അതിന്റെ പുറകെ മറ്റുള്ളവരും പോകുന്നു. നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ വളരെ പ്രകടമായി ഇന്നും നടക്കുന്നുണ്ട്, പരസ്യമായി. ഒരു ഇടയ്ക്ക് ഞാൻ കേട്ടു, ഒരു MLA പ്രസംഗിക്കുന്നു ഇടത്ത് മേൽജാതിക്കാരുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നു. എല്ലാവരും അവിടെ അവിടത്തെ ജാതിക്കാർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. MLA ആണ് പ്രസംഗിക്കുന്നത്. ഇപ്പോ വടക്കേ ഇന്ത്യയിൽ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്, അവന്റെ പേരെന്താണ്? ധീരേന്ദ്ര ശാസ്ത്രി. ലക്ഷക്കണക്കിന് അനുയായികളാണ്. കുറച്ച് ആദ്യം തട്ടിപ്പൊക്കെ കാണിച്ചിട്ടാണ് രംഗത്ത് വന്നത്, ഇപ്പൊ എന്തായാലൊരു വലിയൊരു അവതാരമായി മാറി ധീരേന്ദ്ര ശാസ്ത്രി. അവൻ പരസ്യമായി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, ഞങ്ങള് ഇന്ന ജാതിക്കാരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ചില പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കതിന് അവകാശമുള്ളതാണെന്ന് പറയും. അവിടെ ഇരുന്ന ഈ താഴെ ഇരുന്ന കീഴ് ജാതിക്കാരെല്ലാം അതിന് കൈയടിച്ച് പാസ്സാക്കുന്നു. പത്രങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരുത്തനാണ്, അങ്ങനെ ദൈവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഒരു 10-30 വയസ്സിനകം വരുന്ന ഒരു പയ്യനാണ് ഒരു പുതിയ അവതാരം. കുറച്ച് കഴിയുമ്പോൾ ആ അവതാരമാകും 11-ാമത്തെ ദശാവതാരം കഴിഞ്ഞ് 11-ാമത്തെ അവതാരം. കാരണം അവൻ മേൽ ജാതിപ്പെട്ടവനാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ അവകാശപ്പെടുന്നു പറഞ്ഞാൽ, ഞങ്ങൾ പുണ്യം കൊണ്ട് ജനിച്ചവരാണ്. അല്ല, ഇത് പഴയ കഥയൊന്നുമില്ല, ഇന്നുള്ള കഥ തന്നെയാണ്. അവന്റെ പേരെന്തോന്ന് തീരെയെന്ന് ശാസ്ത്രി അങ്ങനെ എന്തോ ആദ്യം ഇറങ്ങിയത് ഒരു ശുദ്ധ തട്ടിപ്പുമായിട്ടാണ്. പിന്നെ അത് അധികം ഓടില്ല എന്നിട്ടപ്പോ ഇപ്പൊ ഭാഗവത പ്രഭാഷണം അത് ഇതുമായിട്ടൊക്കെ ഇറങ്ങി. ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ അവന്റെ പിറകിലുണ്ട്. ഇന്നലെ ആരോ പറഞ്ഞ അവനെ വെടിയിച്ചു വന്നു, അതൊരു പഞ്ചാബി പറഞ്ഞ ഇന്നലത്തെ വലിയ വാർത്തയാണ്. അവനെ കൊന്നു കളയും. അതൊക്കെ എല്ലായിടും കാണിക്കുന്ന എന്താണ്, ജാതിയുടെ മേൽക്കോയ്മയാണ്. മേൽ ജാതിയുടെ മേൽക്കോയ്മ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഇത് തന്നെ പുള്ളി. അപ്പൊ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഈ പുണ്യഭാവങ്ങളെ അംഗീകരിക്കുന്നു, എത്ര കാലം പുനർജന്മത്തെ അംഗീകരിക്കുന്നു, അത്രയും കാലം ഇവിടുത്തെ ജാതിയെ ഉച്ചനീചത്വം പോകത്തില്ല. അത് ഇവിടെ നിലനിൽക്കും, ഏതെങ്കിലും രൂപത്തിൽ നിലനിൽക്കും. അല്ലെങ്കിൽ ഇവര് ഇന്നിപ്പോ പറയുന്ന പോലെ ബാലൻസ് ചെയ്ത് നിലനിൽക്കും. എന്താണ്, നമുക്ക് എല്ലാ ജാതികൾക്കും കൂടി സഹകരിച്ചു പോവാം എന്ന് പറയും. ഈ സഹകരിച്ചു പോവാന്ന് പറയുന്നതും ഇതിന്റെ പിന്നിലെന്താണ്, ജാതീയമായ ഉച്ചനീചത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ടേ പറയാൻ പറ്റും നമുക്ക് സഹകരിക്കാമെന്ന്. ജാതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ജാതികൾ സഹകരിക്കുന്നു? ജാതിയില്ല അപ്പൊ പിന്നെ മനുഷ്യൻ ജാതിയുമായി സഹകരിക്കണമെന്നങ്ങനെ പറയും. ഗുരു പറഞ്ഞ എന്താണ്, നായാടി മുതൽ നസറാണി വരെ, അതൊക്കെ പോയി, പഴയ കഥ. അപ്പൊ ഇത് പറയുമ്പോ എന്താണ്, എത്ര ബോധമില്ലാത്ത വാക്കാണ് പറയുന്നത്. അല്പമെങ്കിലും തലയ്ക്കകത്ത് വെളിവുണ്ടെങ്കിൽ ഇത് പറയൂ. കാരണം തുടങ്ങുന്ന എവിടെ നിന്ന്, നായാടി. അവസാനിപ്പിക്കുന്ന എവിടെ, നമ്പൂതിരിയിലും നസ്രാനിലും. അപ്പൊ നായാടി അവിടെ എന്താക്കുന്നു, ഏറ്റവും മോശക്കാരനാകും. അവനെ ഏറ്റവും മോശക്കാരനാക്കിയിട്ട് നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നവൻ. ഇപ്പൊ താഴ്ന്നവനെയും ഉയർന്നവനെയും അംഗീകരിച്ചുകൊണ്ട് അവരുടെ സഹകരണമാണ് പറയുന്നു. അപ്പൊ ജാതിയെ പൂർണമായും സപ്പോർട്ട് ചെയ്യുകയാണ്. എങ്ങനെ ജാതിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, അതിന്റെ ഉച്ചനീചത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ മനുഷ്യൻ നമ്മൾ ഒന്നായിരിക്കണമെന്ന് പറയാനുള്ള വിവേകമില്ല, വിവരമില്ല. മനുഷ്യരായി നമ്മളെല്ലാം ഒന്നായിരിക്കണം. ഗുരു അതാ പറഞ്ഞു, മനുഷ്യൻ ഒന്നായിരിക്കണം, മനുഷ്യരെല്ലാം ഒരു ജാതി. അത് മനസ്സിലാകുന്നില്ല. ഇനിയൊന്ന് മനസ്സിലാക്കാനാ, ഇപ്പോഴും കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, നായാടിയടി നമ്പൂതിരി എവിടുന്ന് കെട്ടിയത്, ഇത്ര ബോധശൂന്യമായ വർത്തമാനമാണ് ഈ പറയുന്നത്. മനുഷ്യനൊന്നായി ജീവിക്കണമെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, ആ ബോധം എന്തുകൊണ്ട് വരുന്നില്ല ഇവർക്കൊക്കെ. ഇപ്പോഴും നായാടിയിലും നമ്പൂതിരിയിലും കിടക്കുന്നു. അപ്പൊ ജാതീയമായ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമാണത്. ഗുരുവിന്റെ ചിന്തയുടെ അടുത്തൊന്നുമേ എത്തുന്നില്ല. മനുഷ്യനായി എന്നോട് സഹകരിച്ചുകൂടെ, നിങ്ങളൊക്കെ അങ്ങനെ ഇനി പ്രസംഗിക്കുന്നു, ഇവർക്ക് വലിയ പ്രസംഗകരാണ്. മനുഷ്യൻ ഒന്നായി ജീവിക്കണം, ഗുരു വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഒന്നായി ജീവിക്കണം. ആ മനുഷ്യൻ എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു മഹാകഷ്ടമാണ്. ശ്രീനാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിദാനന്ദ സ്വാമിക്ക് ഈഴവരെന്ന് പറയാനൊരു നാണക്കെട്ടു. അതിന് തന്നെ ഈഴവരെന്ന് പറഞ്ഞാൽ പോരെ, എന്താ കുഴപ്പം? അത് ഉള്ളതാണല്ലോ, മറ്റില്ലാത്തതല്ലേ. ഇത് പറയാൻ കാരണം ജാതി ചോദിക്കരുത് പറയരുത്, അതുകൊണ്ട് ഈഴവനെന്ന് പറയാൻ പാടില്ല. പിന്നെ ശ്രീനാരായണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജാതി ഇല്ലല്ലോ, നമ്മുടെ ലിസ്റ്റിലല്ലോ. ഒബിസി മറ്റേ ലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, പിന്നോക്കം പിന്നോക്കം. ഈ ശ്രീനാരായണ ജാതി, ഗുരുവിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതാണ് മനുഷ്യരെന്ന് പറയുന്നത്. ആരാണോ ഗുരുവിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് അവൻ മനുഷ്യനാണ്. അവനാണ് തന്നെ കുറിച്ച് എങ്ങനെ തിരിച്ചറിവ് വരുന്നത്? ഞാൻ മനുഷ്യനാണ് തിരിച്ചറിവ് വരുന്നത്. ഗുരുവിന്റെ ആശയം അതാണ്. ഒരു മനുഷ്യൻ അവനെങ്ങനെ തിരിച്ചറിയണം? ഗുരു പറഞ്ഞ ഒരു പട്ടി അവനെ എങ്ങനെ തിരിച്ചറിയുന്ന? പട്ടിയായിട്ട്, പൂച്ച പൂച്ചയായിട്ട്. മനുഷ്യൻ അവൻ മനുഷ്യനായി തിരിച്ചറിയണം എന്നാണ് ഗുരു പറഞ്ഞത്. അത് മാറ്റിയിട്ട് നിങ്ങൾ ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ സമം ഈഴവൻ എന്നേ വരത്തുള്ളൂ, കൂടുതൽ ഒരർത്ഥവും വരത്തില്ല. അതിന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, വിശേഷിച്ച ഒരർത്ഥവും വരത്തില്ല. മനുഷ്യന്റെ ഐഡന്റിറ്റി മനുഷ്യനായിരിക്കും. ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു, മനുഷ്യാണ് മനുഷ്യത്വം. ആ തരത്തിലേക്ക് നമ്മുടെ ചിന്താഗതി ഉയരണം. അതെ, നാരായണീയർ എന്തോന്നു, അതിനെന്താ അർത്ഥമുള്ളത്? ഗുരുവിന്റെ ആദർശം അനുസരിച്ചാണെന്ന് പറയണമെങ്കിൽ ഗുരു പറഞ്ഞതനുസരിച്ച് നമ്മൾ എത്ര പേരുണ്ട്? അങ്ങനെ പറയണമെങ്കിൽ ശരി, ഗുരുവിന്റെ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ഞാൻ നാരായണീയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല, മദ്യം കുടിക്കാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങൾ അവൻ ഒഴിവാക്കേണ്ടി വരും. ഇതൊക്കെ അനുസരിക്കുന്ന ഒരു നാരായണീയനെ എവിടെ കിട്ടും? ഒരു ജാതി ചിന്ത പാടില്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ശരി, മുന്നോട്ട് പോയി.